അവർ ചില കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും. യുതാഫു അലൈഹിം ബികഅസിൻ മിൻ മഈൻ, ഒരു തരം ഉറവുജലം നിറച്ച കോപ്പകൾ അവരുടെ ചുറ്റും കൊണ്ടു നടക്കപ്പെടും. വെളുത്തതും കുടിക്കുന്നവർക്ക് ഹൃദ്യവുമായ പാനീയം. ലാ ഫീഹാ ഗൗലും വലാ ഹും അൻഹാ യുൻസഫൂൻ, അതിൽ യാതൊരു ദോഷവുമില്ല, അതുനിമിത്തം അവർക്ക് ലഹരി ബാധിക്കുകയുമില്ല. വഇൻദഹും ഖാസിറാത്തു തർഫഈൻ, ദൃഷ്ടി നിയന്ത്രിക്കുന്നവരും വിശാലമായ കണ്ണുകളുള്ളവരുമായ സ്ത്രീകൾ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കും. സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകൾ പോലെയായിരിക്കും അവർ. ആ സ്വർഗവാസികളിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പരസ്പരം പല ചോദ്യങ്ങളും ചോദിക്കും. قال قائل منهم إني كان لي قرين. അവരിൽ നിന്ന് ഒരു വക്താവ് പറയും, തീർച്ചയായും എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. يقول أإنك لمن المصدقين. അവൻ പറയുമായിരുന്നു, തീർച്ചയായും നീ പരലോകത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണോ. أَإِذَا مِتْنَا وَكُنَّا تُرَابًا وَعِظَامًا أَإِنَّا لَمَدِينُونَ. നാം മരിച്ചിട്ട് മണ്ണും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ നൽകപ്പെടുന്നതാണോ. قَالَ هَلْ أَنْتُمْ مُطَّلِعُونَ. തുടർന്ന് ആ വക്താവ് കൂടെയുള്ളവരോട് പറയും, നിങ്ങൾ ആ കൂട്ടുകാരനെ എത്തി നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ. എന്നിട്ട് അദ്ദേഹം എത്തി നോക്കും, അപ്പോൾ അദ്ദേഹം അവനെ നരകത്തിന്റെ മധ്യത്തിൽ കാണും. അദ്ദേഹം അവനോട് പറയും, അല്ലാഹുവേ തന്നെയാണ് നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്തേക്കുമായിരുന്നു. എന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ആ നരകത്തിൽ ഹാജരാക്കപ്പെടുന്നവരിൽ ഞാനും ഉൾപ്പെടുമായിരുന്നു. സ്വർഗവാസികൾ പറയും, ഇനി നാം മരണപ്പെടുന്നവരല്ലോ, നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ നാം ശിക്ഷിക്കപ്പെടുന്നവരുമല്ല. തീർച്ചയായും ഇതുതന്നെയാണ് മഹത്തായ ഭാഗ്യം. ഇതുപോലെയുള്ളതിനു വേണ്ടിയാകട്ടെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്നത്. أذلك خير نزلا أم شجرة الزقوم. അതാണോ വിശിഷ്ടമായ സൽക്കാരം, അതല്ല സക്കൂം വൃക്ഷമാണോ. إنا جعلناها فتنة للظالمين. തീർച്ചയായും അതിനെ നാം അക്രമകാരികൾക്ക് ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. إنها شجرة تخرج في أصل الجحيم. നരകത്തിന്റെ അടിയിൽ മുളച്ചു പൊങ്ങുന്ന ഒരു വൃക്ഷമത്രേ അത്. طلعها كأنه رؤوس الشياطين. അതിന്റെ കുല പിശാചുക്കളുടെ തലകൾ പോലെയായിരിക്കും. فإنهم لآكلون منها فمالئون منها البطون. തീർച്ചയായും അവർ അതിൽ നിന്ന് തിന്ന് വയറു നിറക്കുന്നവരായിരിക്കും. പിന്നീട് അവർക്ക്